അതുകൊണ്ടാണ് ത്രിഗുണാത്മിക എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയുടെ ഘടകങ്ങളാണ് മൂന്ന് ഗുണങ്ങൾ, സത്വം, രജസ്, തമസ്. അങ്ങനെയുള്ള ത്രിഗുണാത്മികമായ അസോ പ്രകൃതി, ഇത് രണ്ടും പ്രകൃതിയുടെ വിശേഷണമാണ്. ത്രിഗുണാത്മികയായ അസോ സ്ത്രീലിംഗം ഉപയോഗിച്ച എന്തുകൊണ്ട് പ്രകൃതി സ്ത്രീലിംഗമായ ത്രിഗുണാത്മകമായ ഇത്, അത് മലയാളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇവളെന്ന് പറയേണ്ടി വരും, അല്ല പൊതുവെ ഇതെന്നും പറയാം. മൂന്ന് ഗുണങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നതായ ഇതിനെ പ്രകൃതി രീതി, പ്രകൃതി എന്ന് ഇഹ നിഗദ്യതെ ഇവിടെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ദർശനത്തിൽ, ഇഹന്ന് പറയും ഇവിടെ എന്നാണ്, ഇവിടെ ഇപ്പൊ ഈ ദർശനം എന്ന് പറയുമ്പോൾ ഇതെന്താണ്, മായാദർശനമാണ്. അപ്പൊ ആ മായാദർശനത്തിൽ നിഗദ്യതെ ഗതവ്യക്തായ മാച്ച് എന്റെ കർമ്മണി രൂപമാണ് നിഗത്യതെ പ്രകൃതി എന്ന് പറയുന്നു. എന്തിനെ അത് പ്രകൃതിയെ പ്രകൃതി എന്ന് എന്തുകൊണ്ട് പറയുന്നു, അതിന്റെ കാരണമാണ് മുമ്പ് പറഞ്ഞത്. പ്രകൃതി എന്നൊരു പേര് അതിനങ്ങനെ കിട്ടി. ഒന്ന് ത്രിഗുണാത്മികയാണ്, മറ്റൊന്ന് ആ ഗുണങ്ങളെ ആ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നു, വിഭജിക്കുന്നു, പലതാക്കി തീർക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ചേർക്കണം, മായാദർശനമായതുകൊണ്ട് എന്താണ് മായ പ്രകൃതി എന്നുകൂടെ ചേർക്കണം. അത് ഈ പദ്യത്തിലില്ല, പക്ഷെ മായ ആദ്യം തന്നെ പറഞ്ഞു. എന്താണ് വിദ്യ, അവിദ്യ, പര, അപര, തമ, പ്രധാനം, പ്രകൃതി എന്ന് പറയുന്ന മായയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മായാശബ്ദത്തെ കൂടെ അധ്യാഹരിക്കും. അന്വയത്തിൽ കിട്ടുന്നതല്ല അധ്യാഹരിക്കുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് കൊണ്ടുവരിക. ആദ്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മായയാണ് പ്രകൃതി എന്ന് പറയുന്നു. അപ്പൊ മായാപ്രകൃതി എന്ന് ചേർത്തില്ലെങ്കിൽ അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാകും. എന്താ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്? പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത് സാഖ്യന്മാർ പറയുന്ന പ്രകൃതിയാണെന്ന് ധരിച്ചു. കാരണം സാഖ്യന്മാർ ഈ പറയുന്നത് പോലെ തന്നെ പ്രകൃതിയെ നിർവചിക്കുന്ന എങ്ങനെയാണ്? സാഖ്യന്മാരുടെ പ്രകൃതി നിർവചനം ഇതാണ്, പ്രകർഷേണ കരോതീതി പ്രകൃതി ത്രിഗുണാത്മിക പ്രകൃതി. ഇതാണ് പ്രാചീനമായ സാഖ്യ സിദ്ധാന്തത്തിന് പ്രകൃതിയെ നിർവചിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഇവിടെയും അതുപോലെ തന്നെ നിർവചിക്കുന്നു. ഒരൊറ്റ വ്യത്യാസമുള്ളു, ഇവിടെ ഗുരു പറയുമ്പോൾ എന്ന് പറയുന്നു മായ പ്രകൃതി എന്ന് പറഞ്ഞ സാഖ്യന്മാരുടെ പ്രകൃതിയല്ല, ഇത് മായാദർശനത്തിൽ പറയുന്ന മായയാകുന്ന പ്രകൃതിയാണ്. അപ്പൊ മായയാകുന്ന പ്രകൃതി എന്ന് പറയുമ്പോൾ ഇത് അതിന്റെ നിർവചനത്തിൽ സംഖ്യന്മാര് പറയുന്നതുമായിട്ട് ഒത്തുപോകുന്ന തന്നെയാണ് നിർവചനം. പക്ഷെ ആ പ്രകൃതിയല്ല. എന്തുകൊണ്ട്? സംഖ്യന്മാരൊരിക്കലും മായാരൂപത്തിലുള്ള ഒരു പ്രകൃതിയെ അവര് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. മായാപ്രകൃതി എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ നിർവചനം, പ്രകൃതിയുടെ നിർവചനം കൂടെ ഇതിനോട് ചേർക്കണം. ഈ ത്രിഗുണാത്മികയാണ്, മൂന്ന് ഗുണങ്ങളോടുകൂടിയതാണ്, സ്വയം ഗുണങ്ങളെ വേർതിരിക്കുന്നതാണ്. അതേസമയം ന വിദ്യതേ യാസ മായ, സ്വയം നിലനിൽപ്പില്ലാത്തതാണ്, ഇതോടെ ചേർക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനമായ വ്യത്യാസം. പ്രധാനം എന്ന് പറയുന്നിടത്തും ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സ്വയം നിലനിൽപ്പില്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മായയ്ക്ക് ബ്രഹ്മത്തെ ആശ്രയിച്ചു മാത്രമേ ഒരു നിലനിൽപ്പുള്ളൂ. സംഖ്യന്മാരുടെ പ്രകൃതി അങ്ങനെയല്ല. സംഖ്യന്മാരുടെ പ്രകൃതി എന്ന് പറയുന്നത് അത് സ്വയം നിലനിൽക്കുന്നതാണ്. അതിന് എന്താണ്, അത് സ്വയം നിലനിൽക്കുന്ന അത്രയല്ല. അതെങ്ങനെ സ്വയം നിലനിൽക്കുന്നു വെച്ചാൽ അവിടെ സിദ്ധാന്തം. അവർ പറയുന്നു പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, അത് അനാദിയാണ്, അനന്തമാണ്, പരിണാമി നിത്യമാണ്. മൂന്ന് കാര്യം, അനാദിയായിരിക്കുന്നു, പ്രകൃതിയുടെ കാരണം ആരും ചോദിക്കരുത്, അത് അനാദിയാണ്, അനാദിയില്ല, ആദിയെ കണ്ടെത്താൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്, ഇതെന്തെങ്കിലും അവസാനിക്കുമില്ല. അനന്തം എന്ന് വെച്ചാൽ അവസാനമില്ലാത്തതെന്നാണ് നമ്മൾ സാധാരണ പറയുന്ന അനന്തമായി കിടക്കുന്നു. ആ രീതിയിലല്ല, അനന്തമായ നീലാകാശം എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല, അന്തമില്ലാത്തതാണ്. എന്നാൽ അതിന്റെ വിശേഷത എന്താണ്, അത് പരിണാമി നിത്യമാണ്. പലതരത്തിലുള്ള പരിണാമങ്ങളുണ്ട്, അതൊക്കെ സംഖ്യശാസ്ത്രത്തിൽ പഠിക്കും. അപ്പൊ അവിടെ പക്ഷെ അതെന്താണ്, സ്വയം നിലനിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പം ഒരു ഈ ദർശനങ്ങളെല്ലാം കൂടെ പറയുമ്പോ എന്താണ്, ഇവിടെ പ്രകൃതിക്ക് ആശ്രയിക്കാനായിട്ടൊന്നുണ്ട്, അതാണ് ബ്രഹ്മം ഇവിടെ പറയുന്നത്. ദർശനമാനി വളരെ വ്യക്തമായി പറയുന്നു. ദർശനമാനി വ്യക്തമായി സച്ചിദാനന്ദം എന്ന് പറയുന്ന ആ ബ്രഹ്മം, അതിനെ ആശ്രയിച്ച് നിൽക്കുന്നതും എന്നാ സ്വയം നിലനിൽപ്പില്ലാത്തതും, അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തെ ആശ്രയിക്കേണ്ടി വരുന്നതുമായ ആ പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ മായയാണ്, സംഖ്യന്മാരുടെ പ്രകൃതി അല്ല, വ്യക്തമായും പറയുന്നു. പക്ഷെ ഈ നിർവചനം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സംഖ്യന്മാരുടെ നിർവചനമാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഗുരു ആദ്യമായിട്ട് സ്വന്തമായി കണ്ടുപിടിച്ച ഒരു നിർവചനം എന്നൊക്കെ ചിലർ വ്യാഖ്യാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ശാസ്ത്ര പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് ആചാര്യന്മാർ ഈ നിർവചനങ്ങളെല്ലാം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. പ്രകൃതി സംഖ്യശാസ്ത്രത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും പറയുന്നത്. അപ്പൊ ഇത് ഒരു കണ്ടെത്തി ഒരു നിർവചനമൊന്നുമില്ല, ഇതിപ്പോ നേരത്തെ ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇവിടെ മായയുടെ ഓരോ പ്രത്യേകതകൾ എടുത്തു കാണിക്കുമ്പോൾ, ഒരു വിശേഷതകൾ എടുത്തു കാണിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിനോരോ പേര് കൊടുക്കുന്നു തന്നെ ഉള്ളൂ. ഈ എല്ലാ പേരുകളും എന്താണ്, പ്രകൃതി, പ്രധാനം, തമസ്, വിദ്യ, അവിദ്യ, പര, അപര, ഈ എല്ലാ പേരുകളും അദ്വൈത ഗ്രന്ഥങ്ങളിൽ ധാരാളം പ്രയോഗിച്ചിട്ടുള്ളതാണ്. ആ ഗ്രന്ഥങ്ങളുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് തോന്നുന്നത് എന്താണ്, ഇതെല്ലാം വളരെ പുതുമയുള്ളതാണ്. മനസ്സിലാക്കുന്നതിന് ഗ്രന്ഥ പരിചയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇതേ നിർവചനങ്ങളെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇവിടെ ഗുരു ഇത് വിശേഷിച്ച് പറയുന്നത് എന്താണ്, ഇതിനെല്ലാത്തിനും ഗുരു ഇതിനെല്ലാത്തിനും ഗുരു ഒരു വിശേഷം ചേർക്കുന്നത് എന്താണ്, മായ വിദ്യ, മായ അവിദ്യ, മായ പര, മായ അപര, മായ പ്രധാനം, മായ പ്രകൃതി. നിർവചനങ്ങളിലൂടെ എന്താണ് ഒരു തത്വങ്ങളെ പറയുക, ഭാഷയെ നിർവചിച്ച് ഓരോ തത്വങ്ങളെ വിശദീകരിക്കുക എന്ന് പറയുന്നത് പഴയ ഒരു സംസ്കൃത ശൈലിയാണ്. സംസ്കൃതക്കാരുടെ ഒരു ശൈലിയാണ്. ഈ തത്വത്തെ പറയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു, പദത്തെ നിർവചിക്കുന്നു. പദത്തെ നിർവചിച്ചിട്ട് അതിൽ നിന്നൊരാശയത്തെ വെളിപ്പെടുത്തിയിട്ട് ആശയമാണ് നമ്മൾ പറയുന്ന തത്വം എന്ന് പറയുന്ന ഒരു പഴയ രീതിയാണ്. പൊതുവെ സംസ്കൃതത്തിൽ അത് എന്താണ്, ഇതുപോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും സാഹിത്യ ഗ്രന്ഥങ്ങളിലും സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ് വ്യുത്പത്തി. ഇതിനാണ് വ്യുത്പത്തി എന്ന് പറയുന്നത്. അവർ പദത്തെ നിർവചിക്കുക. അത് സംസ്കൃതത്തിലാണെങ്കിൽ അതിന് വളരെ സൗകര്യമുണ്ട്. കാരണം അവിടെ ഓരോ പദത്തിനും ഇങ്ങനെ അതിൻ്റെ ഡെറിവേഷൻ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് എങ്ങനെയാണോ വിത്പാദിപ്പിക്കാം പല തരത്തിൽ, അതിനെ സഹായിക്കുന്ന ഭാഷ സംസ്കൃതത്തിൻ്റെ വ്യാകരണമാണ്. എങ്ങനെയാണോ ഒരു പദത്തെ നിർവചിപ്പിച്ചിട്ട് ഒരാൾക്ക് ഒരു പദത്തിൽ നിന്ന് 100 അർത്ഥം പറയാം. ഓരോ അർത്ഥത്തിനും ഓരോ തത്വത്തെ സമർത്ഥിക്കുക. പൊതുവെ ആ ഒരു രീതിയാണ്. അല്ലെങ്കിൽ നമ്മളൊരു തത്വത്തെ ആദ്യം നമ്മൾ സ്വീകരിക്കുന്നു, ഇതാണ് തത്വചിന്തയും, ഇതാണ് എന്റെ തത്വം. അപ്പോ അതിനനുസരിച്ച് നിർവചിച്ച് അതിനെ സ്വീകരിക്കുക. പഴയ രീതിയാണ്, പഴയ ജ്ഞാനശാസ്ത്രത്തിന്റെ രീതി. സംസ്കൃതത്തിൽ പ്രാഗൽഭ്യമുള്ളവരെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ഇവിടെ തത്വചിന്തയുടെ ഒരു അടിസ്ഥാനമായൊരു കാര്യമായിട്ട് അവർ ഭാഷാശാസ്ത്രത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും, ഒരാൾ മാത്രമല്ല, എല്ലാവരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നിർവചനങ്ങളെല്ലാം പഴയ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ മായ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കണം. ആ മായ എന്ന് പറയുന്നതിനെ സ്വീകരിക്കുമ്പോൾ അതിനെ ഇനി ഏതെല്ലാം പേരിട്ട് വിളിച്ചാലും, പ്രകൃതി എന്നോ പ്രധാനമെന്നോ വിദ്യയെന്നോ അവിദ്യയെന്നോ ഏത് പേരിട്ട് വിളിച്ചാലും ശരി, തത്വത്തിൽ അതൊന്നാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ട്. തത്വത്തിലൊന്നെന്ന് പറയുമ്പോൾ എന്താണ്, അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യതെ രസമാണ്, സ്വന്തമായൊരു നിലനിൽപ്പില്ല, അതാണ് അതിൻ്റെ തത്വം. എന്നാൽ അതിന്റെ പ്രവർത്തനത്തിൽ വൈചിത്രമുണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചം ഈ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ജ്ഞാനശാസ്ത്രത്തിന്റെ നിലപാടാണ്, പഴയ പൗരാണികമായ ഇന്ത്യൻ ജ്ഞാനശാസ്ത്രത്തിന്റെ നിലപാട്. ഇന്ന് അത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർ അത് സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ സ്വീകരിക്കണമെന്നില്ല. ഇതിനെ ഒരു തത്വചിന്തയുടെ നിലപാടായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഒരു മായ അതിൻ്റെ പ്രകടനമാണ് ഇതെന്ന് പറയുമ്പോൾ ശുദ്ധമായ തത്വചിന്തയുടെ ഒരു നിലപാടാണ് ഈ പറയുന്നത്. മൊത്തം മായാദർശനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണോ, ഇതെവിടുന്ന് വന്നതാ, ഇതിന്റെ തുടക്കം എവിടുന്നാണ്, ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ബൗദ്ധ സമ്പ്രദായം. അവിടെ നിന്നാണ് തോന്നുന്നത്. അവരാണ് ഈ മായാവാദത്തെ ആദ്യം കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞത് ശങ്കരാചാര്യരെക്കാളും 1000 വർഷം ഇവിടെ മായാവാദം പ്രചാരത്തിലുണ്ട്. അത് രണ്ടു കൂട്ടരാണ്, ബൗദ്ധന്മാരുടെ വിജ്ഞാനവാദികളും മാധ്യമികന്മാരുമാണ് അതിന് വളരെ പ്രാധാന്യം കൊടുത്തത്. ഇവരാണ് ആദ്യമായ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വെറും വിജ്ഞാനധാരയാണ്. എന്നവർക്ക് സമർത്ഥിക്കുന്നു. ബുദ്ധൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധൻ ഇത്രേ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് സർവം ക്ഷണികം ക്ഷണികം. സർവം ക്ഷണികൻ ക്ഷണികം, ശൂന്യം ശൂന്യം, ചഞ്ചലം ചഞ്ചലം, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് വെച്ചും കൊണ്ട് എന്ത് ചെയ്തു, പിൽക്കാലത്ത് വന്ന അവരുടെ ആചാര്യന്മാര് വളരെ ഒരു ദാർശനിക പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചതാണ്. ഇതൊക്കെ ഒരു വിജ്ഞാനധാര എന്ന് പറയണമെങ്കിൽ നമ്മൾ വാസ്തവമായി യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിജ്ഞാനത്തിന്റെ ഒരു ഒഴുക്കാണ്. ഇതിന് വേറെ ഒരു യാഥാർത്ഥ്യമില്ല എന്ന് പറയണമെങ്കിൽ അവിടെ എന്താണോ ഈ യാഥാർത്ഥ്യത്തെയും, അതായത് നമ്മൾ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെയും ഇവർ പറയുന്ന വിജ്ഞാനധാരയും തമ്മിൽ യോജിപ്പിക്കാനൊന്നും വേണം, കൂട്ടിക്കെട്ട്. അതിനാണ് അവർ സമൃദ്ധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചത്. അവർ പറഞ്ഞു ദ്വേ സത്യ സമുപാശ്രിത്യ ബൗദ്ധാനാം ധർമ്മദേശന ലോക സമൃദ്ധി സത്യം ച സത്യം ച പരമാർത്ഥത. അത് അതുപോലെ തന്നെ അനുകരിക്കുകയാണ് ആര് ചെയ്തത്, ഗൗഡവാദാചാര്യരും അതിനെ തുടർന്ന് ശങ്കരാചാര്യരും ചെയ്തു. ആ സമൃദ്ധിയാണ് പിന്നീട് ഗൗഡവാദാചാര്യർ എന്താക്കി മാറ്റി. സമൃദ്ധി എന്ന് പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, മായയായിട്ട് മാറ്റി. ആ മായയെ പിടിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യർ എന്ത് ചെയ്തത്, തന്റെ ദർശനത്തെ അങ്ങോട്ട് ഉറപ്പിച്ചത്. അത് പരിഷ്കാരം വരുത്തി, അത് അതല്ല, അത് വരുന്ന വരുത്തി പരിഷ്കാരം എന്താണോ പ്രകൃതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർ പറഞ്ഞ മായ തന്നെ സ്വീകരിച്ചു. നമ്മൾക്ക് അനുഭവ വിഷയമായിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ ബൗദ്ധന്മാർ പറഞ്ഞ അതേ മായയെ തന്നെ സ്വീകരിച്ചു. അതിനാണ് അവർ പറയുന്നത് സമൃദ്ധി സത്യം. ബൗദ്ധന്മാരെ വിളിച്ചു, ബൗദ്ധന്മാരുടെ പ്രയോഗമാണ് അത്. അതുപോലെ തന്നെ സ്വീകരിച്ചു. ഈ നമ്മളീ കാണപ്പെടുന്നതൊക്കെ എന്താണൊരു മായയാണ്. പിന്നെ ഒന്നുകൂടെ ചേർത്ത് എന്താണോ അദ്വൈതികൾ പരമാർത്ഥ സത്യം എന്ന് പറഞ്ഞു ഒന്നിനെ ചേർത്ത്, അതവർ സ്വീകരിച്ചു. അപ്പൊ ആ പരമാർത്ഥ സത്യവും ഈ കാണുന്ന മായിക പ്രപഞ്ചവും ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മായ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അത് ഒരിക്കലും ചേരത്തില്ല. അപ്പോൾ ആ മായ എന്താണ്, നവിദ്യത യാസമായ. ഇതിനപ്പുറം മായകര നിർവചനം ബൗദ്ധന്മാരും കൊടുത്തിട്ടില്ല, ഗൗഡവാദാചാര്യരും കൊടുത്തിട്ടില്ല, ശങ്കരാചാര്യരും കൊടുത്തിട്ടില്ല, ഗുരുവും കൊടുക്കുന്നില്ല. അത് തന്നെ പറയും നവിദ്യത യാസമായ. അക്കാര്യത്തിൽ ഇവരെല്ലാവരും ഒരേ പക്ഷെ മായയെ നിർവചിക്കുമ്പോൾ ഇനി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ടോ ഒക്കെ അഭിപ്രായങ്ങൾ മാറാം. പക്ഷെ മായ എന്ന് പറയുന്നത് നിർവചിക്കുമ്പം പിന്നെ വിദ്യരെ വ്യാസമായ ഇത് തന്നെ പറയും. അത് പിന്നെ അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഗീതയിലൊക്കെ വരുമ്പോഴും എന്താ പറയും, മയാധ്യക്ഷയാണ് പ്രകൃതി സ്വീകരിച്ചേ സചരാചരം. ഞാനാണ് അധ്യക്ഷൻ, പ്രകൃതി എന്ത് ചെയ്യുന്നു, സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു. എന്നിട്ട് ആ പ്രകൃതിയെ എന്താ പറയും, മമ മായ നിരത്തിയ. ഗീതയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആശയങ്ങളെയും അവിടെ കൂട്ടിക്കുഴച്ച് ഒരു അവിയൽ പോലെ പറയും. എല്ലാം പറയും. ഒരു പദ്യം നമ്മൾ വായിക്കുമെന്ന് തോന്നുന്നു ഇതിനോട് യോജിക്കുന്നതാണ്, വേറൊരു പദ്യം നമുക്ക് വായിക്കുമെന്ന് തോന്നുന്നു ഇതിന്ന സിദ്ധാന്തത്തിനോട് യോജിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ശങ്കരാചാര്യരും രാമാനുജനും മാധ്വനും ഒക്കെ അവരവരുടെ സിദ്ധാന്തങ്ങളെ ഗീത ഉപയോഗിച്ച് സമർത്ഥിച്ചു. എല്ലാവർക്കും അതിന് പറ്റും. കാരണം എന്തുകൊണ്ട്? അവരവർക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഉപനിഷത്തുകളൊന്നും അത്ര വ്യക്തമല്ല. ഗീതയിലാമ്പ വ്യക്തമായിട്ടുണ്ട്. അവിടെ ഈ മായ കൊണ്ടുവന്നു പ്രകൃതി മയാധ്യക്ഷീണ പ്രകൃതി സൂര്യദേശരാജന പ്രകൃതി ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് സാങ്കിന്റെയാണ്. പക്ഷെ മയാധ്യക്ഷീണം എന്ന് പറഞ്ഞാൽ സാങ്കിന സ്വീകാര്യമായ കാര്യമാണ്. ഈശ്വരന്റെ സാന്നിധ്യത്തിൽ അത് അവരംഗീകരിക്കുന്നു. ഈ പഴയ ചിന്താഗതികളെല്ലാം വളരെ വിചിത്രമാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ചിന്താഗതികളുടെയും ഏറ്റവും ഒരു സവിശേഷതയായി നമ്മൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതൊക്കെ മനസ്സിലാക്കാതെ ഓരോരുത്തരോടൊന്ന് പറയും. മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഒരാളെ നിഷേധിക്കാതെ ഖണ്ഡിക്കാതെ വേറൊരാൾക്കും നിലനിൽക്കാൻ പറ്റില്ല. അത്രയും പരസ്പര വിരുദ്ധമായ ആശയങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. അദ്വൈതത്തെ നഗ സിദ്ധാന്തം എതിർക്കാതെ വിശിഷ്ടാദ്വൈതത്തിന് നിലനിൽപ്പില്ല. അതിനെയും നഗ സിദ്ധാന്തം എതിർത്താലേ ദ്വൈതത്തിന് നിലനിൽപ്പുള്ളൂ. കാരണം ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? അവരവരുടേതായ സിദ്ധാന്തങ്ങൾ അവരടമന്റാണ്, വിട്ടുവീഴ്ച കയറാൻ തയ്യാറല്ല. ഇതിനെല്ലാം എവിടെ പ്രമാണമായി? ഗീതയെ തന്നെ വ്യാഖ്യാനിക്കണം. അപ്പൊ ഈ പ്രകൃതി മായ എന്നൊക്കെ പറയുന്ന എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ കിടക്കുന്നു എന്നുള്ള ഞാൻ പറയാം. ഒരു ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു വളരെ പുതുമയുള്ള ഒരു കാര്യമാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ വാസ്റ്റാണ്, വളരെ സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുകയാണ്. അതൊക്കെ അപ്പം മനസ്സിലാക്കിയോ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയ ഭാഗത്ത് എന്ന് പറയുന്നത് കുറെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇത് വിശദീകരിക്കുന്നു. എല്ലാം മനസ്സിലാകുക നമുക്ക് സാധ്യമല്ല. നമ്മളെ ബുദ്ധിക്കാനുള്ള ശേഷി അപ്പോ എന്താണ്? ഇങ്ങനെ പലരും പലതരത്തിൽ പറഞ്ഞ ആ പ്രകൃതി പ്രധാനം ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്തു? ആ അതിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ആ വ്യത്യാസങ്ങളെ നിർവചനത്തിലൂടെ കാണിച്ചു. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിർവചനത്തിലൂടെയാണ് അത് കാണിക്കുന്നത്. കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുരു എല്ലാത്തിനെയും ചേർത്ത് പറയണ് ഇത് മായയാണ്. ഒരു മായയെ തന്നെ പല രൂപത്തിലാണ്. മായയുടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സ്വരൂപം, മറ്റൊന്ന് പ്രവൃത്തി. സ്വരൂപം എന്താണ്? മായയുടെ സ്വരൂപം എന്താണ്? നവിദ്യതേ, സ്വയം നിലനിൽപ്പില്ലാതിരിക്കുക, അതാണ് അതിന്റെ സ്വരൂപം. അതിന്റെ പ്രവൃത്തികൾ എന്താണ്? അതാണ് പര അപര വിദ്യ അവിദ്യ തമ പ്രധാന പ്രകൃതി. ഇങ്ങനെ അത് പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഇതിന്റെ ഈ സ്വരൂപവും ഇതിന്റെ ഈ പ്രവൃത്തികളും ഇതെന്തിനുള്ള സമാധാനമാണ്? പ്രപഞ്ചം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി എങ്ങനെ, അതെങ്ങനെ നിലനിൽക്കുന്നു, അത് നമുക്കെങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതിന് ഉള്ള ഒരു ഒരു കാഴ്ചപ്പാട്, ഒരു സിദ്ധാന്തമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിനൊരു സമാധാനം പറയുകയാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണ് എന്നുള്ളത്. അതും സമാധാനം എങ്ങനെയുള്ള സമാധാനം? തത്വചിന്താപരമായ സമാധാനമാണ്. അത് പ്രത്യേകം നമ്മളെപ്പോഴും ഓർക്കണം. അല്ലെങ്കിൽ ദാർശനികമായൊരു സമാധാനം. ഇത് ദാർശനികന്മാരുടെ ഒരു സമാധാനമാണ്. ഈ പ്രപഞ്ചം എന്താണ്, ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു, നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത്. അപ്പോ ആ പ്രപഞ്ചത്തെ ഇങ്ങനെ മായ, അതിനെ മായാമയം എന്ന് പറയും, മായാ കാര്യം എന്ന് പറയും. അതൊക്കെ ഇവിടെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ അത് വ്യക്തമാണ്. അങ്ങനെ പ്രപഞ്ചത്തെ വിശദീകരിക്കുമ്പോൾ പിന്നിൽ എന്തുണ്ട്? ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വത്തെ കൂടെ ഇവിടെ ഒരു ദർശനമായി സ്വീകരിച്ചിരിക്കുന്നു. അത് ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്ത് ചെയ്തു? അപവാദ ദർശനത്തിൽ അതാദ്യം തന്നെ പറഞ്ഞു. ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മമാണ്. ഇനി കാണുന്നതൊക്കെ എന്താണ്? അപവദിക്കത്തക്കതാണ്, നിഷേധിക്കത്തതാണ്. ഇതിനെ നിഷേധിക്കണമെങ്കിൽ ഇതിനെ എന്തായി സ്വീകരിക്കണം? മായയായിട്ട് സ്വീകരിക്കണം. മായയും മായാകാര്യവുമായി സ്വീകരിച്ചാലേ വെറുതെ ഒരാള് ഇത് അപവദിച്ചു കളയുക, നിഷേധിച്ചു കളയുക നടക്കുന്ന കാര്യമല്ല. നമുക്ക് സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അങ്ങനെ നിഷേധിക്കാൻ ആർക്കും പറ്റത്തില്ല. മായയെന്ന് പറയുന്ന ഒന്നിനെ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക്, ഈ പ്രപഞ്ചത്തിന്റെയും ബ്രഹ്മത്തിന്റെയും ഇടയ്ക്ക് മായയെന്ന് പറയുന്ന ഒരാശയത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രപഞ്ചത്തെ അപവദിക്കാൻ പറ്റൂ, അപവാദ ദർശനത്തിന് നിലനിൽക്കുള്ളൂ. അപവാദ ദർശനത്തെ മായയെ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ രണ്ടു തരത്തിലും പറയാം. നാസ്തി എന്നും പറയാം, അസ്ഥി എന്നും പറയാം. മായ ആയതുകൊണ്ട് ഇത് നാസ്തി ഇല്ല എന്ന് പറയാം. ബ്രഹ്മമായതുകൊണ്ട് ഇതിനെ അസ്ഥി എന്നും പറയാം. ബ്രഹ്മം അവിടെ ഉണ്ടല്ലോ അടിസ്ഥാനമായിട്ട്. ആണ് രണ്ട് ചിന്താഗതി വരുന്നത്. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? നിഷേധിക്കുക എന്ന് പറയുന്ന ഒരർത്ഥം മാത്രമാണ്. മായ നിഷേധിക്കാനുള്ളതാണ് നവിദ്യതേ. പക്ഷെ ഇതിനെ അസ്ഥി എന്നും പറയാം. എന്തുകൊണ്ട്? മായയ്ക്ക് ആധാരമായിട്ട് ബ്രഹ്മമുണ്ട്. ഇതാണ് ബൗദ്ധനും അദ്വൈതനും തമ്മിലുള്ള വ്യത്യാസം. ബൗദ്ധൻ എന്താ പറയുന്നത്? നാസ്തി. ബൗദ്ധന് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല? അസ്ഥി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മമില്ല, പിന്നെ എന്താ ഉള്ളത്? ശൂന്യം. അങ്ങനെ പറയും. പിന്നെ ഈ ബൗദ്ധന്മാരിൽ തന്നെ നാഗാർജുനൻ, നാഗാർജുനെ വ്യാഖ്യാനിച്ച ധർമ്മകീർത്തി, ഇവരെയൊക്കെ പോയുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം ബ്രഹ്മത്തിന്റെ അടുത്ത് വരും. പക്ഷെ എന്നാലും അദ്വൈതി പറയുന്ന ബ്രഹ്മത്തെ അവരംഗീകരിക്കില്ല. അങ്ങനെ അവരംഗീകരിക്കില്ല. എന്നുവെച്ചാൽ അദ്വൈതി പറയുന്ന ബ്രഹ്മത്തെ, അല്ലെങ്കിൽ ഇവിടെ ഗുരുദേവം പറയുന്ന ബ്രഹ്മത്തെ ദർശനമാനി പറയുന്നതനുസരിച്ചാണ് എന്താണ് സർവം ഹി സച്ചിദാനന്ദം അങ്ങനെ സ്വീകരിക്കുന്നത്. അതവർ സ്വീകരിക്കും. ശൂന്യത്തെ കുറിച്ച് അവർ പറയുമ്പോൾ, പരമാവധി പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്ന എന്താണ്? അനസത്തെന്ന് പറയാൻ പറ്റില്ല, അസത്തെന്ന് പറയാൻ പറ്റില്ല, സത് അസത്ത് രണ്ടും കൂടി ചേർന്നതെന്ന് പറയാൻ പറ്റില്ല, ആ രണ്ടിൽ നിന്നും വേറെയുള്ളതാണെന്നും പറയാൻ പറ്റില്ല. ചതുഷ്കോടി വിനർമുക്തം തത്വം ആധ്യമികാവ്യം ഇതു എന്ന നാല് കോടിക്കും അപ്പുറമുള്ളത് എന്താണ്? സത്തെന്ന് പറയാൻ പറ്റില്ല, അസത്തെന്ന് പറയാൻ പറ്റില്ല, സത് അസത്ത് ഉഭയം എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഉഭയ വിലക്ഷണമൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ചിന്തയിലൂടെ അത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിനവർ പൊതുവെ പറയുന്ന പേരാണ് അനിർവചനീയം എന്ന് പറയും. ശൂന്യ അനിർവചനീയമാണ്. അങ്ങനെയാണ്. അതിന് ഒരു മെത്തഡോളജി നമ്മുടെ തത്വശാസ്ത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആരും ഇങ്ങനെയുള്ളതിന് ശരിയായ ഒരു രീതി അവർ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ അതില്ല. അപ്പൊ ഇപ്പൊ ഈ ഭൗതികമായ പല സങ്കീർണതകളെയും ഭൗതികശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. മാത്തമാറ്റിക്കലി അവർ പുറവെയും നമുക്ക് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റില്ല, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് ഐൻസ്റ്റൈന്റെ ഫോർത്ത് ഡയമെൻഷൻ. ദേശകാലരൂപത്തിലുള്ള ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് പറയുന്നു, നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, പടം വരച്ച് വെച്ചാൽ മനസ്സിലാകത്തില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് മാത്തമാറ്റിക്കലി അവർ പ്രൂവ് ചെയ്യും. നമ്മുടെ തത്വശാസ്ത്രത്തിൽ മാത്തമാറ്റിക്സ് ഇല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. അതിന് വേറെ എവിടെ എന്താ ഉപയോഗിച്ചത്? എല്ലാവരും എന്താ ഉപയോഗിച്ചത്? പാശ്ചാത്യ ഇന്ത്യയിലുണ്ട് വലിയൊരളവ്. അവിടുത്തെ നല്ല തത്വചിന്തകന്മാരുടെ നല്ല മാത്തമാറ്റീഷ്യന്മാരായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് സയൻസ്, ആധുനിക ശാസ്ത്രം തന്നെ രൂപപ്പെട്ടു. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തത്വചിന്തയുടെ അടിസ്ഥാനം? എന്താണ് കേവല യുക്തി. അതുകൊണ്ട് നമ്മൾ അവരെന്താണോ മാത്തമാറ്റിക്കലായി പ്രൂവ് ചെയ്യുന്നത് സയൻസിൽ, അവിടേക്ക് ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെന്ത് പറയും? അനുവചനീയം. ഇവിടെ മാത്തമാറ്റീഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവര് അവരുടെ പ്രയത്നം ആസ്ട്രോണമിയിലായിരുന്നു. അവരാരും തത്വചിന്തി കടന്നു വന്നില്ല. ഒരാളും വന്നില്ല, ഒരു ദാർശനികന്മാരും വന്നില്ല. അതുകൊണ്ട് അവിടെ അനുവചനീയം വരും. ഇതാണ് രണ്ടുമുള്ള വലിയൊരു വ്യത്യാസം. എനിക്ക് പരിചയമുള്ളൊരു അമേരിക്കയിലൊക്കെ പോയി പി എച്ച് ഡി എടുത്ത ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറുണ്ട്. അദ്ദേഹം നല്ല കഴിവുള്ളതാണ്. ഞാൻ പറഞ്ഞു അദ്വൈതം. അദ്ദേഹം എന്റെ അടുത്ത് നിന്ന് ചിസ്സുകി എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു പുസ്തകം പഠിച്ചു, അദ്വൈതത്തിന്റെ താർക്കിക ശൈലി. വളരെ അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം അത് മനസ്സിലാക്കി നല്ലവണ്ണം. അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്വൈതത്തെ മാത്തമാറ്റിക്കലായി എന്ന് പ്രൂവ് ചെയ്യുക, ഒന്ന് ചെയ്തു തരുക പറ്റുമോ? പുള്ളി പറഞ്ഞത് അസാധ്യമാണെന്ന്. പാശ്ചാത്യ തത്വചിന്തകന്മാരത് സ്വീകരിക്കുന്നുണ്ട്, സയൻസ് അത് സ്വീകരിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പാടില്ല? പുള്ളി പറഞ്ഞ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്. അവർ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കും ഇതിനെങ്ങനെങ്കിലും. പുള്ളി പറഞ്ഞത് സത്യസന്ധമായി ചെയ്യാൻ പ്രയാസമാണ്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കും. അത് ചെയ്യാൻ ആൾക്കാർ. പക്ഷെ സത്യസന്ധമായി ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോ നമ്മളവിടെ സ്വീകരിച്ചിരിക്കുന്ന എന്താണ് അനുവചനീയം? ശൂന്യ അനുവചനീയമാണോ? മായ അനുവചനീയമാണോ? തെളിയിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ അറിവിലാരും ലോകത്തങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ അറിവിലാരും ഞാൻ അന്വേഷിച്ചിട്ടും ആരും. അപ്പോ ഇതാണ് ആ വ്യത്യാസം, ശൂന്യം. അതിന്റെ പേരെ ഇവിടെ അദ്വൈതി എന്ത് പറഞ്ഞു? ശൂന്യത്തെ അവർ അനുജനീയമാണ്. ഇവിടെ അദ്വൈതി ഗുരുദേവന് സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? സച്ചിദാനന്ദം. അപ്പൊ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമാണ്. ബ്രഹ്മത്തെ സച്ചിദാനന്ദം എന്ന് വിശദീകരിക്കും. ഇനി പറയും സർവം ഈ സച്ചിദാനന്ദം എന്ന് പറയും. ആത്മോദേശത്തിനും പറയും എന്താണ്? അദ്വൈതമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിതമൃതം. അതാണ് സച്ചിദാനന്ദം. ഞാനിക്ക് സത്തുലത് ചിത്ത് സുഖസ്വരൂപം. അതാണ് സച്ചിദാനന്ദം. അത് ഗുരു സർവത്ര അംഗീകരിക്കുന്നുണ്ട് ആ സച്ചിദാനന്ദത്തെ. അപ്പൊ ബ്രഹ്മത്തെ സംബന്ധിച്ച് ഇവിടെ നല്ല എന്താണോ നല്ല ഉറപ്പുണ്ട്. ബ്രഹ്മത്തിനെ സംബന്ധിച്ച് സച്ചിദാനന്ദമാണ്. മായയുടെ ഭാഗത്തേക്ക് വരുമ്പോഴോ അനർവചനീയം എന്ന വിദ്യതയെ അപ്പോ സംഖ്യന്മാര് പറഞ്ഞ ആ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു. നിഷേധിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, മായയ്ക്ക് ബ്രഹ്മത്തിന്റെ യാഥാർത്ഥ്യത്തെ അങ്ങോട്ട് കൊടുത്തു. ഇതാണ് അദ്വൈതികൾ ചെയ്ത വ്യത്യാസം. സംഖ്യന്മാർക്ക് മായയ്ക്ക് പ്രകൃതിക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഉണ്ടാകും, അതിനങ്ങ് നിഷേധിച്ചു. എന്നിട്ട് പറയുന്നു, ശരി നിങ്ങളുടെ മായ വേണമെങ്കിൽ ഞങ്ങൾക്ക് സത്യമൊന്നും പറയാം, അസത്യമൊന്നും പറയാം. സ്വന്തമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ടത് അസത്യമാണ്. പക്ഷെ സച്ചിദാനന്ദത്തെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അത് സത്യവുമാണ്. അതിന് അസത്യം തന്നെ. ഈ സത്യം ഞാനും ആനന്ദം, മായയും പറയാം സത്യം ഞാനും ആനന്ദമാണ്. എന്തുകൊണ്ട്? ആ അത് ബ്രഹ്മത്തിൽ നിന്ന് അതിന് കിട്ടിയതാണ്. അപ്പോ അവിടെ എന്താണ്, രണ്ട് നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് ചിന്താപരമായ നിലപാട്, എന്ന് വെച്ചാൽ യുക്തി ചിന്താപരമായ നിലപാടാണ്. പഴയകാലം മുതൽ തന്നെ ഇവിടെ ഇത്രയും നൂറുകണക്കിന് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ദാർശനിക ഗ്രന്ഥങ്ങൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. ഇവരെല്ലാം എന്താണ്, അവരുടേതായ കേവല യുക്തികൾ ഉപയോഗിച്ചാണ് ഇത് സമർത്ഥിക്കുന്നത്. കേവല യുക്തികൾ അത് ഒരു ഒരു തരത്തിലുള്ള പല പല പല യുക്തികളനുസരിച്ച് അവരെ സമർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ തത്വചിന്ത എന്ന് ഇവിടെ വിളിക്കുന്നത്, ദർശനം എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. യുക്തി ആശ്രയിക്കുന്നത് അതുകൊണ്ട്. ഈ ദർശനത്തിൽ എന്താണോ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മായയുടെ സ്വരൂപത്തെ പറയുന്നു, മറ്റൊന്ന് മായയുടെ പ്രവർത്തനങ്ങളെ പറയുന്നു. ഇവിടെ ഈ മായയെക്കുറിച്ച് പറയുന്നിടത്ത് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ചിതാത്മാ മായയാ സ്വസ്യ. ചിതാത്മാവിനെ വിടുന്നില്ല, കേവലം മായയെക്കുറിച്ചല്ല പറയുന്നത്. ചിതാത്മാവിനെ അവിടെ വയ്ക്കുന്നുണ്ട്, ചിതാത്മാവ് തന്റെ മായ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ ഇനി ഓരോ ദർശനങ്ങളിലും വരുമ്പോൾ ചിതാത്മാവ് ചിതാത്മാവിന്റെ മായ എന്നുള്ളത് മനസ്സിൽ നിന്ന് വിടാതിരുന്നു കഴിഞ്ഞാൽ ഈ ദർശനങ്ങളുടെ രഹസ്യം നോക്കൂടി കിട്ടത്തുള്ളൂ. അതിൽ മായയെക്കുറിച്ച് എന്താണ് നിലപാട്, ചിതാത്മാവിനെ കുറിച്ച് എന്താണ് നിലപാട്. ഈ നിർവചനം പല ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ്. മായയെക്കുറിച്ചുള്ള നിർവചനമല്ല ഇവിടെ പറഞ്ഞ, വിദ്യ അവിദ്യ പര അപര തമപ്രധാനം പ്രകൃതിയുടെ എല്ലാ ഈ പ്രവർത്തനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്ത ഈ നിർവചനം വ്യുത്പത്തി, അത് പ്രാചീനമായി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിലാക്കും ശരി എന്നാ നമുക്ക് അവസാനിപ്പിക്കാം.